ഇവിടെ തദസ്യ അസ്ഥി അസ്മിൻ ഇതി മതപ് ഗാവോ അസ്യ അസ്മിൻ മാ സന്ധി ഗോമാ മതപ്പ് ധാരാളം പ്രയോഗത്തിലുള്ളത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മതപാർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ അതിലൊരു പ്രത്യയമാണ് മതപ്പ്. അതിന് ഇവിടെ തദസ്യ അസ്ഥി തദസ്മിൻ അസ്ഥി രണ്ടുള്ള അസ്ഥി അന്വയിക്കുന്നു. അതുപോലെ ഇതി ഈ രണ്ടിനും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഒന്ന് അസ്ഥിയുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇത് പല അർത്ഥത്തിലും വരാം. ഭൂമ നിന്ദ പ്രശംസാസ് നിത്യയോഗി അതിശായനെ സംബന്ധേ അസ്ഥി വിവക്ഷ അസ്ഥി വിവക്ഷ എന്ന് പറഞ്ഞാൽ അസ്ഥിയുടെ വിവക്ഷയിൽ ഭവന്തി മതുപാദയ മത്തോർത്ഥ പ്രത്യയങ്ങളല്ല. മതുപ്പ് മാത്രമല്ല, മതുപ്പ് അടുത്ത് വരുന്ന ലച്ച് ഇന ഠന് തുടങ്ങിയ പ്രത്യയങ്ങളെല്ലാം ഭൂമ ആധിക്ക് എന്നുള്ള അർത്ഥത്തിൽ ബഹവഹ ഭിക്ഷാഹ സന്ധി അസ്മിൻ ദേശി ഭിക്ഷവാൻ അവിടെ ബഹു ധാരാളം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ഒരുപാട് ഭിക്ഷവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷം ഉള്ള സ്ഥലം ഒരു വൃക്ഷമാകാം, പക്ഷെ ഇങ്ങനെ പ്രയോഗിക്കും. അപ്പം അവിടെ നമ്മൾ വളരെ വൃക്ഷങ്ങളെന്നൊരർത്ഥം കൂട്ടിച്ചേർക്കും. അങ്ങനെ ചേർക്കാം ഭൂമ. നിന്ദാർത്ഥത്തിൽ ഒരു ഗോ ഉള്ളത് കൊണ്ട് ഗോമാൻ ആകില്ലെന്നും താരതമ്യപ്പെടുത്തുമ്പോഴാണ്. എങ്ങനെ? രാജാവിനെ ഒരു പശു ഉണ്ടെങ്കിൽ ഗോമാൻ എന്ന് പറയാൻ പാടില്ല. അത് താരതമ്യം വരുന്നുണ്ടല്ലോ. ആ അത് വേറെ കാര്യം, അത് ആപേക്ഷികതയെ കുറിച്ച് പറയും. ആപേക്ഷികമായി പറയുമ്പം ഒരു മനുഷ്യൻ അവന് ഒരു ഗോവയുള്ളൂവെങ്കിലും അതെന്താണോ അവനെ സംബന്ധിച്ച് വലുതാണ്. ഒരു രാജാവിനെ സംബന്ധിച്ച് 100 പശുക്കളുണ്ടെങ്കിലും രാജാവിനെ സംബന്ധിച്ച് ചെറുതാണ്, കാരണം 1000 ഉള്ള വേറെ ആൾക്കാരുണ്ട്. അത് വേറെ ഒരു കാര്യം പറയുന്നു, ഇതൊക്കെ ആപേക്ഷികമാണെന്ന് കാണിക്കാൻ പറയുന്നു. ബഹ്യോ ഗാവഹ സന്ധി അസ്യ ഗോമാൻ ഏക് ഗായ്ക്കേ ഹോനേ സേ കോയി ഗോമാൻ നഹി ഹോത. അത് അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. ബഹവഹ ഗാവഹ എന്ന് പറയുമ്പോ ഒന്നി കൂടുതലുണ്ടല്ലോ. അപ്പൊ ഒന്നുണ്ടെങ്കിലും പറയാം. ഈ അർത്ഥത്തിൽ പറയില്ല. ഏത് ബഹു അർത്ഥത്തിൽ പറയില്ല, ഭൂമാർത്ഥത്തിൽ പറയത്തില്ല. അതാ പറഞ്ഞിരിക്കുന്നു. നിന്ദാർത്ഥത്തിൽ വിരൂപ കുരൂപ എന്നൊക്കെ പറയും. എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വരുന്നു വിരൂപവാൻ. നിന്ദാർത്ഥത്തിൽ പറയാണ് പ്രശംസ എന്ന് പറയുന്നു. പ്രശസ്ത ബുദ്ധിരസ്യ ബുദ്ധിമാൻ എന്ന് പറയുന്നു. അയാളുടെ ബുദ്ധി വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബുദ്ധി എന്നുള്ളതല്ല അർത്ഥം, ഒരുപാട് ബുദ്ധിയൊന്നുമല്ല, പ്രശസ്തമാണ് അയാളുടെ ബുദ്ധി, ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോഴുള്ള ആള് ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അയാളുടെ ബുദ്ധി ബാക്കിയുള്ളവർക്ക് ബുദ്ധിയില്ലെന്നാണ്. അയാൾ ഒരു ബുദ്ധിമാനാണെന്ന് പറഞ്ഞാൽ അയാളുടെ ബുദ്ധി വളരെ പ്രശസ്തമാണ്. അങ്ങനെ നിത്യയോഗം, നിത്യസംബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തു ചില കാര്യങ്ങൾ എന്നും അവിടെ കാണും. അങ്ങനെ വരുമ്പോൾ പുഷ്പിണ എന്ന് പറയും, ചില വൃക്ഷങ്ങളിൽ എന്തുവരും, എന്നും പോവാണ്. ആ വൃക്ഷങ്ങളെ കുറിച്ച് പറയാൻ എന്താണ്, പുഷ്പിണ ബലിനഹ, എന്നും ഫലം കാണും. അങ്ങനെയൊക്കെ നിത്യസംബന്ധത്തെ കാണിക്കുക. ക്ഷീരണഹ, വൃക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലെപ്പോഴും കറ കാണും. എല്ലാ വൃക്ഷത്തിലും കാണുന്നില്ല, അങ്ങനെ ഉള്ളതിനെ. അങ്ങനെ നിത്യസംബന്ധത്തെ കാണിക്കുക. പിന്നെ അതിശയം, അതിശയന ബലവാൻ ബലി പറയും. സാധാരണക്കാർക്ക് വളരെ കൂടുതൽ ബലമുണ്ടായാൽക്ക് ബുദ്ധി എന്നൊക്കെ പറയും പോലെ തന്നെ, ഒന്ന് പ്രശസ്തം, ഒന്ന് കൂടുതൽ അതിശയം. ആധിക്യത്തെയാണ് അതിശയം എന്ന് പറയുന്നത്. അതിശയന നിത്യോഗ അതിശ. പിന്നെ സംബന്ധാർത്ഥത്തിലാണ് സാധനം ഉപയോഗിക്കുന്നത്, ദണ്ഡി ദണ്ഡവാൻ, സംബന്ധാർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവിടെ വിവക്ഷിക്കുന്ന അർത്ഥത്തിന് പ്രാധാന്യം. എല്ലായിടത്തും തദസ്യ അസ്മിൻ അസ്ഥി എന്ന് തന്നെയാണ്, പക്ഷെ ഒരു അധികമായ അർത്ഥത്തെ വിവക്ഷിക്കുന്നു. അതുകൊണ്ട് ദണ്ഡി എന്ന് പറയുന്നിടത്ത് പുരുഷനും ദണ്ഡുമായിട്ടുള്ള സംബന്ധത്തിന്റെ വിവക്ഷ, അതിനാണ് പ്രാധാന്യം. അതിനാണ് ഇവിടെ പറയുന്നത് അസ്ഥി വിവക്ഷ എന്ന് പറയുന്നത്. ഭവന്തി മദ്ബാധയ ഭൂമ നിന്ദ പ്രശംസു നിത്യയോഗി അതിശായനി സംബന്ധ അസ്ഥി വിവക്ഷായാം ഭവന്തി മദ്ബാധയ. അതൊന്ന്. പിന്നെ മറ്റൊരു നിയമമുള്ളത്, ശേഷികാത് മദ്ബർത്തിയാത് ശേഷികോ മദ്ബർത്തിക സ്വരൂപ പ്രത്യോഗനേഷ്ട സന്നന്ദാന്ന സനിഷ്യതേ. ഇത് പല ഭാഗത്തും വരും. ശേഷികാത് മദ്ബർത്തിയാത് ശേഷികോ മദ്ബർത്തിക്കോ സ്വരൂപ പ്രത്യയോ നേഷ്ട സന്നന്ദാന്ന സനിഷ്യതേ. ശൈഷിക പ്രത്യയങ്ങളിൽ നിന്ന് സ്വരൂപമായ ശൈഷിക പ്രത്യയങ്ങൾ വരാൻ പാടില്ല. ശേഷാധികാരത്തിലുള്ള പ്രത്യയങ്ങൾ, അതിൽ നിന്ന് അതേ പ്രത്യയങ്ങൾ വീണ്ടും അതിൽ കൊണ്ടുവരാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ശാലായാം ഭവ വൃദ്ധാച്ഛ ശാലീയ. ഇനി ശാലിയെ ഭവ എന്ന് പറഞ്ഞ് വീണ്ടും അത് വൃദ്ധസഞ്ജയുണ്ട്. എന്തുകൊണ്ട്? വൃദ്ധർവേസിയ അചാമാതി തദ്വൃദ്ധം. ഇപ്പൊ ശാലാശബ്ദത്തിന് വൃദ്ധസഞ്ജയുണ്ട്. അന്ന് വൃദ്ധാച്ഛ വന്നു, ശാലിയെ വന്നു, ഇനി വീണ്ടും അതിൽ എന്തുണ്ട്? വൃദ്ധസഞ്ജയുണ്ട്. അപ്പൊ ശാലിയെ ഭവ വീണ്ടും വൃദ്ധാച്ഛ വരാൻ പാടില്ല, അണ്ണു വരാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശൈഷിക? ശൈഷിക സ്വരൂപപ്രത്യയോ നഷ്ട. ശൈഷികത്തിൽ നിന്ന് ശൈഷിക സ്വരൂപപ്രത്യയം വരാൻ പാടില്ല. അതുപോലെ മധുപർത്തിയാവ് സ്വരൂപ മധുപർത്തിക പ്രത്യേക നേഷ്ട. ദണ്ഡോ ദണ്ഡാസ്യ അസ്ഥിതി ദണ്ഡി ആയി. ദണ്ഡിനഹ സന്ധി അസ്മിൻ ദേശേ, വീണ്ടും അവിടെ നിന്ന് അതൈനി ഠനോ പ്രകാരം ഇനി വിധിക്കാൻ പോകുന്നു. പ്രത്യം വരാൻ പാടില്ല, അതേ പ്രത്യം വരാൻ പാടില്ല. വേറെ പ്രത്യം വരാം, ആദ്യം ദണ്ഡശബ്ദത്തിൽ നിന്ന് അതയനിഠനോ പ്രകാരം, അല്ലെങ്കിൽ ഗോശബ്ദം, ഗോശബ്ദത്തിൽ നിന്ന് എന്തോന്നു ഗോവ അസ്ത്യസ്യ ഗോമാൻ അങ്ങനെയും വരാം. ഏകോപന ദ്വിപോന ഭവന വീണ്ടും വരാൻ പാടില്ല, അതേ പ്രത്യം വരാൻ പാടില്ല. അങ്ങനെ ബഹു അസ്ത്യസ്യ ഗോമാൻ വന്നു, ഗോമാൻ ദേവദത്തനായി. ഇനി ഗോമന്ത അല്ലെങ്കിൽ ഗോമാൻ അസ്ഥി അസ്മിൻ ദേശ, ഈ ദേശത്തിലൊരു ഗോമാനുണ്ട്. വീണ്ടും അതിൽ നിന്നും മതിപ്പ് വന്നിട്ട് വീണ്ടും ഗോമാൻ നിന്നും മതിപ്പ് വന്ന് എന്തുവരും അങ്ങനെയൊന്നും വരാൻ പാടില്ല. അതാണ് ശേഷികാദ് മധുപർത്തിയാദ് ശേഷികവും മധുപർത്തിക്ക എന്ന് വെച്ചാൽ ശേഷികാദ് ശേഷിക മധുപർത്തിയാദ് മധുപർത്തിക എന്ന് അന്വേഷിക്കണം. സ്വരൂപപ്രത്യോനേഷ്ഠ അതുപോലെ തന്നെ സൻ ആണ് കർത്തമിച്ച ചികീർഷ. വീണ്ടും ചികീർഷയിൽ നിന്ന് ചികീർഷിതം ഇച്ഛതി എന്ന് പറഞ്ഞ് വീണ്ടും സന്ന് വരാൻ പാടില്ല. വാക്യം പ്രയോഗിക്കാം, അവൻ ചികീർഷയെ ആഗ്രഹിക്കുന്നു എന്ന് പറയാം, പക്ഷെ വീണ്ടും സന്ന് വന്നിട്ട് രൂപം ഉണ്ടാകത്തില്ല. അവിടെ പ്രത്യയം പറയാൻ കാരണം പലയിടത്തും പ്രത്യയങ്ങളിൽ നിന്ന് പ്രത്യയങ്ങളൊന്ന് പ്രത്യയമാല സിദ്ധാന്തം ഇതിൻ്റെ ഒരു പ്രത്യയമാല പ്രകരണം തന്നെയുണ്ട്. ഒരു പ്രത്യയത്തിൽ നിന്നും പ്രത്യയം വന്ന് പ്രത്യയം വന്ന് ഇപ്പോൾ ഭാഷകാലം നില പ്രയോഗം നില പ്രതിപിപ്പാതയിഷി തയാ എന്നൊക്കെ പ്രയോഗം പ്രത്യയത്തിൽ നിന്ന് പ്രത്യയം വന്നു അങ്ങനെ വരാം. പക്ഷെ അത് ശേഷിക പ്രത്യയങ്ങൾ സ്വരൂപപ്രത്യയം വരാൻ പാടില്ല. സന്നന്ധത്തിൽ നിന്ന് സ്വരൂപമായ സന്നന്ധങ്ങൾ സൻ പ്രത്യയം വരാൻ പാടില്ല. അങ്ങനെ ഒരു വിശേഷതയുണ്ട്. പിന്നെ ഇതി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു വിശേഷത ഇവിടെ മധു പോലെയുള്ള പല പ്രത്യയങ്ങളും ഇരിക്കുന്നുണ്ട്. വിധിക്കുന്നതിന് പല ഗണങ്ങളുണ്ട്, പല നിയമങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മതപ്പ് വിധിച്ചു കഴിഞ്ഞാൽ മാതൃപഥായ മതോ അന്യദൃശ്യം വാവരണം എന്താണ് അതിൻ്റെ വൃത്തി? മവർണ അവർണാന്താ മവർണ അവർണബുദ്ധായാശ്ച മതോർവ യവാദി യവാദി. പക്ഷെ പലയിടത്തും ഈ നിയമം പാലിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ യവാദി ഗണത്തിൽ ധൂമശബ്ദം വന്നിട്ടുണ്ട്, പക്ഷെ പ്രയോഗിക്കുന്ന എങ്ങനെ? ധൂമവാൻ ധൂമമാൻ എന്ന് വേണം പ്രയോഗിക്കേണ്ടത്, ധൂമവാൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ പല ഗണങ്ങളിലും വിധിച്ചിരിക്കുന്നതിൽ നിന്ന് ചിലടത്ത് ലോകത്തിൽ ശബ്ദം നോക്കുമ്പം വിധിച്ചതുപോലെയല്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ശബ്ദം വന്നില്ലാന്ന് വെച്ചാൽ പറയും അനഭിധാന എന്ന് വെച്ചാൽ അവസാന ശിഷ്ടപ്രയോഗമാണ് ശരണം. വിധികളും നിഷേധങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കൃത്യമായ സൂത്രം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിക്കരുത്. ശിഷ്ടപ്രയോഗം അനുസരിച്ച് ഏതും മാറ്റാം. അതാണ് ചുരുക്കം പറയുന്നു. അത് എന്തുകൊണ്ട്? ഇതി ശബ്ദം കൊണ്ട് അർത്ഥം കിട്ടും. ഇതി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. നിയമങ്ങൾ മാത്രം നോക്കണ്ട, പിന്നെ എന്തിനാ നിയമം? സാമാന്യമായി വിശേഷമായ ചില അപവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് സാമാന്യമായി പറയണം. അതാണ് ഗാവഹ അസ്യ അസ്മിൻ വാ സന്ധി ഗോമാൻ തസോ മത്തുർത്ഥേ താന്തസാന്തോ ഭസഞ്ജോ സ്ഥ മത്തുർത്ഥേ പ്രത്യേപരേ ഗുരുത്മാൻ വസോ സമ്പ്രസാരണം വിദുഷ്മാൻ ഗുണവചനേഭ്യോ മതുപോ ലുഗിഷ്ഠ ശുക്ലോ ഗുണോ അസ്യാസ്തി പടഃ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? തകാരാന്തവും സകാരാന്തവും ഭസഞ്ജമാവും. എപ്പോ മത്വർത്ഥപ്രത്യയം പരവേരിക്കും. മധുപ് വേണമെന്നില്ല, മത്വർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ പരം വരുന്നു കഴിഞ്ഞാൽ താന്തവും സകാരാന്തവുമായ ഇവയെല്ലാം ഭസഞ്ജം ആയ പ്രാതിപദികങ്ങൾക്കെല്ലാം ഭസഞ്ജ വരും. ഭസഞ്ജ വന്നാൽ പദസഞ്ജ വരത്തില്ല. ഉദാഹരണം ഗരുത്മാൻ, ഗരുതോ അസ്യസ്ഥ ഗരുത്മാൻ. ഗരുത്വം എന്ന് വെച്ചാൽ ചിറ, പക്ഷം. ഗരുത്മാൻ പക്ഷി. ഇപ്പൊ ഇവിടെ ഗരു ശബ്ദത്തിൽ നിന്ന് തോന്നുന്നു തദസ്യ അസ്ഥി തദസ്മിൻ അസ്ഥി മത് പോകുന്നു. ഗരുതോ അസ്യ അസ്ഥി എന്നും പറയാനല്ലെങ്കിൽ ഗരുതോ അസ്യ സ്ഥ അസ്മിൻ സ്ഥ എന്നും പറയാം. രണ്ടും പറയാം. മത് പോകുന്നു. സൂവൻ അത്വസന്ധിച്ച് അതാതോ ഉദാഗ്രഹമാണ്. നുമ്മന്നു വിദ്യാ സർവനാമസ്ഥാനെ അതാതോ. ഇതെല്ലായിടത്തും ഒരുപോലെ തന്നെ സ്ലോകം വന്നു, സമീപാന്തരവും വന്നു. ഗരുത്മാൻ മകാരത്തിന് മകാരം വരേണ്ടതാണ്. ഏതാണ് സൂത്രം? ഒരു വെറുതെ പറയരുത്. സൂത്രം ജയ ഡുമ്മതപ്പ് പ്രത്യേകം വിധിച്ചിടത്ത് പഠിച്ചു. ഏതാ സൂത്രം ഡുമ്മതപ്പ് വിധിക്കുന്നത്? കുമുദ നട വേദസേബ്യോ ഡുമ്മതപ്പ്. കുമുദ്വാൻ വേദസ്വാൻ ശരദ്വാൻ അവിടെ പറഞ്ഞ് ജയ ജയന്തത്തിന്റെ പരത്തിലിരിക്കുന്ന മതിന്റെ മകാരത്തിന് മകാരം വരും. പക്ഷെ ഇവിടെ ഗരുത്മാനിൽ വന്നില്ല. എന്തുകൊണ്ട്? അതാണ് നേരത്തെ പറഞ്ഞത്, യവാദി ഗണത്തിപ്പെടുത്തുക. യവാദി ആകൃതി ഗണമാണ്. ആ യവാദിഭ്യ എന്ന് പറഞ്ഞു യവാദി ഗണത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ മതിപ്പിന്റെ മകാരത്തിന് വകാരം വരില്ല. അതുകൊണ്ട് മകാരം തന്നെ ഇരുന്നു ഗരുത്മാൻ. ഇതെങ്ങനെ മനസ്സിലായി? ഇതിനാണ് ഇതി സൂത്രത്തിൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെയാണ് പ്രയോഗം. ഇങ്ങനെ അത് പറയേണ്ട കാര്യമില്ല. എന്താണ് യവാദിയിൽ പെട്ടുകഴിഞ്ഞാൽ എന്തോരില്ല, മതത്തിന് ഉപകാരം വരത്തില്ല. ആ യവാദിഭ്യ എന്ന് പറഞ്ഞാൽ അതാണ്. യവാദിയിൽ പെട്ടുകഴിഞ്ഞാൽ വരത്തില്ല. അനുവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എവിടെ വരുമെന്നും മാധുപദായ സുമതോർ വാ എന്ന് പറയുന്നത് എവിടെ വരുമെന്നും. യവാദി പറയുന്ന എന്താണ്? എവിടെ വരത്തില്ലെന്ന്. വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല എന്ന് അത്ര തന്നെ. എവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. വരില്ല എന്ന് പറയുന്നതിന് അവിടെ എന്തിനാണ് പറയുന്നത്? യവാദിപ്പെട്ടതിന് മകാരത്തിന് മകാരം പറയില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ അവിടെ പറയേണ്ട ആവശ്യമൊന്നും. യവാദി ഇത്രയല്ലേ പറയുന്നുള്ളൂ. യവാദിയിൽ മകാരത്തിന് മകാരം വരത്തില്ല, വന്നില്ല. അത് പറഞ്ഞല്ലോ, ഇതി കൊണ്ടും അങ്ങനെ അർത്ഥമുണ്ട്. ഇതി കൊണ്ട് അകത്ത് മനസ്സിലായിക്കോളും. വസോ സംപ്രസാരണം വിദുഷ്മാൻ ഇതി എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രയോഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ പറയുന്നത്? ഇതി എന്ന് പറയുന്നത് പ്രകാരം എന്നുള്ള അർത്ഥം, വിശേഷതകൾ. പല വിശേഷതകളും ഉണ്ടെന്ന്, പല പ്രത്യേകതകളും ഉണ്ടെന്ന്. എന്തൊക്കെയാ പ്രത്യേകത? ശിഷ്ടപ്രയോഗം അനുസരിച്ച് അത് അസ്ഥിയുടെ അർത്ഥം, അസ്ഥി വിവക്ഷായ. ബാക്കി ഇതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വിദുഷ്മാൻ അതിവിദ്വാൻ ശബ്ദത്തെ ശ്രദ്ധിക്കണം. സൂത്രം ഏതാണ്? വിദേർ ശത്രുവസ്. ശത്രുവിരിക്കുന്ന സൂത്രം ലഡക ശത്രുശാനജു അപ്രഥമ സമാന അധികരണമായി. വിദുതാത് ഒന്ന്, ലട്ടു വന്ന്, ശത്രു വന്ന്, വിദ്വസ് എന്നിരുന്ന പേ സൂത്രം വന്നു. വരൂ, അത്ര പെട്ടെന്ന് വന്നാലും ശരിയാകില്ലേ? വിദ്വസ് സർവനാമസ്ഥാനി നമ്മ സുലോകം സമയോകാന്തലോകം വിദ്വാൻ വസോ സമ്പ്രസാരണം വരുന്നുണ്ടോ? പിന്നെ എന്തിനാ പറഞ്ഞത്? ദിദ്യാഭവനത്തിൽ അതുകൊണ്ടെങ്കിൽ ബസഞ്ഞ് വേണം. വിദ്വാൻ വിദ്വാംസോ, വിദ്വാംസോ വിദ്വാംസം, വിദ്വാംസോ വിദുഷ. അവിടെ വരും, അവിടെ വരും, അതുവരെ ഇല്ല. പിന്നെ അടുത്തൊരു സൂത്രം കൂടെ വരുന്ന ഏതാണ്? വസുസ്രം ശുദ്ധം സരടുഹാം ദഹ വൃത്തി സാന്തവസംസ്രംസാദേശ്ച ദഹസ്യ പദാന്തി. അതൊക്കെ വരും. ഇവിടെ ഇപ്പോ ഗരുത്മാൻ എന്നുള്ളിടത്ത് ബസഞ്ഞ് വധിച്ചുകൊണ്ട് എന്താ പ്രയോജനം വന്നത്? ജലാഞ്ജസ്യം എന്തേ വന്നില്ല. അതാണ് ബസഞ്ഞയുടെ പ്രയോജനം. വലിയ കാര്യമൊന്നും സാധിച്ചില്ല. തകാരം തകാരമായില്ല. സ്വാമി, മരുത്ത് ശബ്ദത്തിന് മരുത് എന്നുള്ള ശബ്ദം വരാത്തത് കൊണ്ടാണ്? മരുത്ത് ശബ്ദത്തിന് മരുത്വാൻ, ഇതുകൊണ്ട് തന്നെയായിരിക്കും. മരുത്വാൻ മരുദ്ധെന്ന് വരത്തില്ല, മരുത്വാൻ. എന്തുകൊണ്ട് മരുദ്ധ വരണമെങ്കിൽ എന്ത് വേണം? ജലാഞ്ചിശം എന്തേ വേണം? പദസഞ്ജ വേണം. പദസഞ്ജ ഇല്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? ബസഞ്ജ. ബസഞ്ജ ഉള്ളതുകൊണ്ട് മരുത്വാൻ. അതുപോലെ മരുത്തിന്റെ സപ്തമിയിൽ മരുതി ഇല്ല, മരുത്തിയേ ഉള്ളൂ. മരുത്ത് രൂപം മുഴുവൻ നോക്കിയാൽ ശരദ് രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. എങ്ങനെ എങ്ങനെ? മരുത്ത് ശബ്ദത്തിന്റെ ഏഴ് വിഭക്തികളും ശരത് ശബ്ദത്തിന്റെ ഏഴ് വിഭക്തിയും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടല്ലോ. ശരത് ശബ്ദത്തിൽ ശരതി എന്നല്ലേ സപ്തമി ഏകവചനം. മരുത് ശബ്ദത്തിൽ മരുതി എന്ന തായല്ലേ. അതൊക്കെ ഈ നിയമം അനുസരിച്ചായിരിക്കും അല്ലേ? അല്ല, അത് മരുത്ത് നീ എന്നിരിക്കുമ്പോ എന്ത് സഞ്ജ അവിടെ വരും? എന്ത് സഞ്ജ? ബസഞ്ജ. മരുത്തി എന്നേ വരത്തുള്ളൂ. അതപ്പോ പ്രാതിപദികം മരുത്ത് ആയതുകൊണ്ടാണ് മരുത്ത്. ഇത് ശരദാണ്, അത് ധകാരം. പക്ഷെ ഇവിടെ പ്രത്യേകത അതല്ല. മരുത്തുവാൻ എന്നുള്ളിടത്ത് മകാരം പരത്തിലിരിക്കുന്നോണ്ട് പദസഞ്ജ വരാം. വന്നു കഴിഞ്ഞാൽ മരുത്തുവാൻ എന്ന് വരാം. പക്ഷെ തസു മത്തൂർത്തെ എന്ത് ചെയ്തു? ബസഞ്ജ വിധിച്ചോണ്ട് മരുത്തുവാൻ എന്ന് വരും. ഇവിടെ ഗരുത്തുമാൻ എന്ന് വന്നതുപോലെ. അതാണ് എന്റെ പ്രയോജനം. ചെറിയൊരു സംശയം വരും നമുക്ക്. വരുമ്പോഴത്തേക്ക് ഈ സൂത്രം ഓർമ്മയില്ലെങ്കിൽ പ്രയാസമാണ്. എന്തുകൊണ്ട് അവിടെ പദസഞ്ജ വരേണ്ടതാണല്ലോ, എന്തുകൊണ്ട് ജസ്തും വന്നില്ല എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. ഇപ്പോൾ ഗരുത്മാൻ മരുത്ത് ആശയം മരുത്തുവാൻ വരും അവിടെ. മരുത്തുവാൻ എന്തുകൊണ്ട്? ഇവിടെ ഗരുത്തുമാൻ വന്നു, അവിടെ മരുത്തുവാൻ വരുന്നു. എന്തുകൊണ്ട്? രണ്ട് ഗണത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? അത് ശ്രദ്ധിക്കണം. ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജയഹസൂത്രം അത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനെ അത് പറയാൻ പറ്റും. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന് സൂത്രം പറയണം. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം. യവാദി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എന്തുവന്നു? ജയ മരുത്തുവാൻ, മരുത്തുവാൻ. മരുത്തുവാൻ മല എന്നാ പറയുന്നത്. എന്തുകൊണ്ടവിടെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴിൽ പറയുന്നുണ്ട് എന്താണ് മരുന്ന്, മരുന്നുള്ളത് കൊണ്ടാണ് മരുന്ന് മാവല അങ്ങനെയും പറയുന്നുണ്ട്. എന്തായാലും അതിശക്തമായ കാറ്റാണ്. 24 മണിക്കൂറും കാറ്റ് ഭും ഭും എന്ന് മുഴങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ മരുത്തുവാൻ യോഗിക്കുന്നതാണ്. പക്ഷെ നിറയെ മരുന്നാണ് മലയിൽ, അതുകൊണ്ട് മരുത്തുവാൻ എന്നുള്ളത് യോജിക്കും. പിന്നെ എങ്ങനെ വന്നു? രണ്ടിനും വ്യുത്പത്തി നമുക്കറിയില്ല. കാറ്റ് കൂടുതലുണ്ടായിരിക്കും, എല്ലാ ചെടികളും ഔഷധങ്ങളും. കാറ്റ് കിട്ടിയാൽ ഔഷധ വീര്യം കൂടിയാണ്. അങ്ങനെയുണ്ടോ? ഏത് അതറിയില്ല. അതിന് കാറ്റിന് കാരണം പറയുന്ന എന്തുകൊണ്ട്? അതെ, ഏതാണ്ട് ഈ മൂന്ന് അല്ല, വായുപുത്രനല്ലേ? വായുപുത്രൻ അനുഗ്രഹിച്ചാണ്, വായുപുത്രനല്ലേ കൊണ്ടുവന്നു. അതവിടെ അത് വേറെ ആ പർവ്വതം മണ്ണിൽ താഴ്ന്നു പോയതാണ്. ഹനുമാൻചാരിപ്പോ മണ്ണിൽ താഴ്ന്നു. അതെ അതെ. ആ വസു ഇവിടെ എന്ത് വരുന്നു? വിദ്വാൻ. അപ്പൊ അവിടെ വിദ്വസ് ആണ് പ്രാതിപതി. വിദ്വസ് സു മദപ്പ് വിദ്വാൻ അത്രാസ്തി ദേശഹ വിദുഷ്മാൻ അങ്ങനെ പറയാം. ഇവിടെ ഒരു വിദ്വാനുണ്ട് ഈ ദേശം. അതുകൊണ്ട് ആ ദേശം പറയുന്നത് എന്താണ്? വിദുഷ്മാൻ. ഒരു സ്ഥലം ഏതായാലും ഒരു വിദ്വാനുള്ള സ്ഥലം എന്ന് പറയും. ഇപ്പൊ വിദ്വസിൽ നിന്ന് എന്ത് വന്നു? മധുപ്പൂർ. വിദ്വസ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? തസവും മത്വർത്തെ വന്നിട്ട് ബസഞ്ഞ വിധിച്ചു. ബസഞ്ഞ വിധിച്ചാൽ എന്തുവരും? വിദ്വസ് വസോഹോ. പ്രസഞ്ഞ വിധിക്കുന്നതിന്റെ ഗുണം അതാണ്, സംപ്രസാരണാശ പൂർവരൂപം. ഇത് ലട്ട് വന്നു, ലട്ടിന്റെ സ്ഥാനത്ത് ശത്രു വന്നു, ശത്രുവിന്റെ സ്ഥാനത്ത് വസ് വന്നു. വസ് എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനുപദാദേശം പ്രത്യയമായി. സകാരം എന്തായി? പ്രത്യ അവയവമായി. സകാരത്തിന് ഷത്വം വന്നു. ഇവിടെ സ്വസ്വരൂപന് പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പദാന്തം വന്നു. അതാണ് ഇതിന്റെ ഗുണം. സംപ്രസാരണം വന്നു. അതായത് വിദ്വസ് മതപ്പ് പ്രസഞ്ഞ വന്നു. വിദ്വസ് വകാരത്തിന് സംപ്രസാരണ പൂർവരൂപം. അപ്പം വുസ് വിദുസ് ബസഞ്ഞുള്ളത് കൊണ്ട് സകാരത്തിന്റെ വിത്ത് വിസർഗം വരുന്നില്ല. ഉകാരത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് വിദുഷ്മാൻ അങ്ങനെ വരുന്നു. ഇപ്പൊ ശാന്തമായ ശബ്ദത്തിന് പരത്തിൽ മതിപ്പ് വരുമ്പോൾ ഭസഞ്ഞ് വിരിക്കുന്നുണ്ട്, ഒരുപാട് പ്രയോജനമുണ്ട്. ആയുഷ്മാൻ, ജ്യോതിഷ്മാൻ, ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം എന്താണ്? ആയുസ്, ജ്യോതിസ്, മതിപ്പ് ഒന്നും ഇവിടെ ഋത്വവിസർഗം വരെയില്ല. അപ്പോ ആയുഷ്മാൻ, ജ്യോതിഷ്മാൻ എല്ലാം എന്തുവരും? ഷത്വം വരും. അപ്പോ ഇത് സംശയം ഉണ്ടാകും. ജ്യോതിഹി എന്നാണ് നമ്മൾ സാറിന് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? ജ്യോതിഹി. അപ്പോ ജ്യോതിഹി എന്ന് പറയുമ്പോൾ പദാന്തമായി. അപ്പൊ ഋത്വം വന്ന് ജ്യോതിർമാനാവും. ഋത്വം വന്ന് ജ്യോതിർമാനാവും. അഷ്ടം പോലെ പേര് ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ. അപ്പോ ഋത്വം വരണം, പദാന്തമാണ്. ജ്യോതിർ മാൻ എന്ന് പറയേണ്ട അല്ലേ എന്ന് സംശയിച്ചാൽ, തസു മത്വർത്ഥം എന്ന് പറയുന്ന ഈ നിയമം അറിയില്ലെങ്കിൽ നമുക്ക് സംശയം മാറത്തില്ല. പക്ഷെ ജ്യോതിർമയി വരുന്നുണ്ടല്ലോ. ജ്യോതിർമയി അത് വേറെ അല്ലേ? മയത്തായിരിക്കും അല്ലേ? അത് മതിപ്പ്, മത്വർത്ഥപ്രത്യമായിരിക്കും. അത് മയറ്റ്, അത് വേറെ. ഇത് മത്വർത്ഥ പ്രത്യയത്തിനേ ഉള്ളൂ ഈ ആനുകൂല്യം. മകാരം മാത്രമൊന്നും ഉണ്ടായില്ല. ഉത്സവ സമ്പ്രസാരണം വിദുഷ്മാൻ. ഗുണവചനേഭ്യോ മതുപോ ലുഗിഷ്ഠ. ഗുണവാചക ശബ്ദങ്ങൾ, ഗുണം ഉക്തവന്ത ഗുണവചൻ കൃത്യലുടെ ബഹളം, ഭൂതാർത്ഥത്തിലൊട്ടു വന്നു വച്ച പരിഭാഷണയും ഒന്ന് വചനം ഒന്ന്. ഗുണവാചക ശബ്ദങ്ങൾ എന്നർത്ഥം. അതിന് മതുപോകുന്ന ലുക്കും വരും. ഉദാഹരണം ശുക്ല, അതൊരു ഗുണമാണ്. അസ്യ അസ്ഥേരി മതിപ്പ് ഒന്ന് ലുക്കും ഒന്ന് വീണ്ടും എന്തായി? ശുക്ല പടഹ ഗുണേ ശുക്ലാദയ പുംസി ഗുണലിംഗാസു തദ്വതി അമരകോശം. പല സ്ഥലത്തും ഇത് വരുന്നതാണ്, ഇതിന്റെ പ്രയോജനം വരുന്നതാണ്. ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളുമുണ്ട്, ഇതറിഞ്ഞിരിക്കണം. കൃഷ്ണ പടഹ എന്ന് പറയുന്നു. കൃഷ്ണ വർണ്ണ അസ്യാസ്തി കൃഷ്ണവാൻ മതിപ്പ് വരും. വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ലുക്ക് വരും. അപ്പൊ എന്ത് വരുന്നു? കൃഷ്ണൻ തന്നെ ഇരിക്കും, മതിപ്പ് പോയി. അപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. പ്രയോഗത്തിൽ അങ്ങനെയാണ് അനിഷ്ഠ എന്ന് പറഞ്ഞു. പ്രയോഗത്തിൽ സാറിന് ശുക്ലവാൻ കൃഷ്ണവാൻ എന്നല്ല പ്രയോഗിക്കുന്നത്. പ്രയോഗത്തിൽ മതപ്പിന് ലുക്ക് വന്നിട്ട് പക്ഷെ അർത്ഥം അതായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കാം? കൃഷ്ണ പട്ടഹ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്താണ്? കൃഷ്ണവർണ്ണമുള്ളതാണെന്ന് മനസ്സിലാക്കാം. സ്ത്രീലിംഗമാണെങ്കിൽ കൃഷ്ണ ശാടിക. അങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ മതപ്പിനെടുക്കുമെന്നുണ്ട്, ഇവിടെ അജാധ്യഷ്ഠ പോരും. മതപ്പില്ലല്ലോ, മതപ്പുണ്ടെങ്കിൽ നീ പോരും. ഗോ ഗോമതി ഗൗഹു അസ്യ അസ്ഥി ഗോമാൻ ഗോഹു അസ്യ അസ്ഥി എന്ന് പറഞ്ഞാൽ എന്തോരും ഗോമതി സമയം ഗോ എന്നുള്ളതിനെ വാക്ക് എന്നുള്ള അർത്ഥം എടുത്താൽ ഗുണമായിട്ട് എടുക്കാൻ പറ്റും. വാക്കും ശബ്ദവും ഒന്നല്ല അല്ലെ? വാക്ക് ദ്രവ്യവും ശബ്ദം ഗുണവുമാണ്. അല്ല, ഇവിടെ ഗുണമെന്ന് പറയുന്നത് കൊണ്ട് ഗുണവിശേഷ വാചകങ്ങൾ ഏത്? അത് മാത്രം എടുക്കാൻ പറ്റും. ശുക്ലം, കൃഷ്ണം ഇങ്ങനെയുള്ള ഗുണവിശേഷ വാചകം. ഗുണസാമാന്യ വാചകം പോലും എടുക്കാൻ പാടില്ല. എങ്ങനെ? രൂപ, രസ, ഗന്ധ, ഇതൊന്നും എടുക്കാൻ പാടില്ല. സാധാരണ ഗോമതി എന്ന് പറഞ്ഞ സരസ്വതി ദേവിയെ കുറിച്ചാണല്ലോ. ഗോമതി എന്ന് പറഞ്ഞ സരസ്വതി ദേവിയെ കുറിച്ചാണല്ലോ. വാക്കുകൾ വാക്കുന്നുള്ള അർത്ഥത്തിൽ, ഗോശബ്ദത്തിന് വാക്കുന്ന അർത്ഥം ഉണ്ടല്ലോ. ഈ സരസ്വതി നദി തന്നെയാണ് ഗോമതി നദി, അതോ വേറെയാണ്? ഗോമതി എന്ന് പറഞ്ഞ നദിയെ കുറിച്ചും പറയുന്നുണ്ട്. അത് സരസ്വതി നദി തന്നെയാണോ? അല്ല, അത് വേറെ നദി. ദേവത സരസ്വതി എന്നുള്ള അർത്ഥത്തിലായിരിക്കും പറയുന്നു. അപ്പൊ ഇത് വിശേഷ ശബ്ദങ്ങളിൽ നിന്ന് വന്ന് ലുക്ക് വന്ന് വിശേഷണങ്ങളായി ഇത് ഉപയോഗിക്കും. നീലോഘടഹ, അവിടെയൊക്കെ ഇതാണ് സാധാരണ ഉപയോഗിക്കുന്നതാണ്. നീലഹ എന്ന് വെച്ചാൽ നീലവാൻ എന്നാണ്. നീലവാൻ എന്ന് പറയുന്ന പ്രയോഗം തെറ്റല്ല, പക്ഷേ ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രയോഗിക്കുന്ന ഏതാണ്? നീലഹ. നീലഹ എന്ന് പറയുന്നു. അങ്ങനെയാണ് സാധാരണ പ്രയോഗിക്കുന്നത്. കൃഷ്ണവാൻ തെറ്റല്ല, പക്ഷെ പ്രയോഗം ഇങ്ങനെയാണ്. അതാണ് പറയുന്നത് ഇതി ശബ്ദം. ശിഷ്ടപ്രയോഗം അനുസരിച്ച് ഇങ്ങനെ പ്രയോഗിക്കുന്നു കൃഷ്ണഹപ്പട. അതുകൊണ്ട് തന്നെ ഇത് താർക്കികന്മാരൊക്കെ ഒരുപാട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യും, വ്യാകരണത്തിലും വരും. ഇങ്ങനെ വരുന്നിടത്ത് എന്താണ് മീമാംസകൻ മറ്റ് സ്വീകരിക്കുന്നത്? കൃഷ്ണ പടഹ എന്ന് പറഞ്ഞ ഇവിടെ മധുബർത്ത ലക്ഷണ എന്നാണ് അവർ പറയുന്നത്. മധുബർത്ത ലക്ഷണ എന്ന് വെച്ചാൽ ലക്ഷണയിലൂടെ മധുബർത്തത്തെ സ്വീകരിക്കണം എന്നുവെച്ചാൽ നീലോ ഘടഹ എന്ന് പറഞ്ഞാൽ നീലശബ്ദത്തിന് ലക്ഷണാവൃത്തിയിലൂടെ നീലവാൻ എന്നർത്ഥം കൊടുക്കണം. ഇപ്പൊ നീലഹ ഘടഹ എന്ന് പറഞ്ഞാൽ നീലവാൻ ഘടഹ എന്ന് പറയും. പക്ഷെ അതവര് എന്താണ് ഗുണവേനേഭ്യോ അതുപോലെ ഇഷ്ടാന്നല്ല അവർ പറയുന്നു. നീലശബ്ദം തന്നെയാണ് ലക്ഷണാവൃത്തിയിലൂടെ എന്തെടുത്തു? നീലവാൻ എന്നെടുത്തു. അതിന്റെ സ്ഥാനത്ത് വൈയാകരണന്മാർ പറയുന്നത് എന്താണ്? ഇവിടെ മധുവ് പ്രത്യേകം വന്നിട്ടതിന് ലുക്ക് വന്നു. ഗുണവേനേഭ്യോ അതുപോലെ ഇഷ്ടം. അപ്പോ മീമാസന്മാർക്ക് ഇതൊന്നും ഇതെല്ലാം അംഗീകരിക്കേണ്ട കാര്യമില്ല അല്ലേ? ഈ പാണിനീയത്തിനെ മുഴുവൻ അംഗീകരിക്കേണ്ട കാര്യമില്ലേ? അവരവരുടേതായ നിയമം പറയും. പാണിനി അവർ അംഗീകരിക്കും, പക്ഷെ അവര് വ്യാഖ്യാനിക്കുമ്പം ഇതാണെന്ന് പറയും. നിങ്ങളുടെ എന്താണ് ഗുണവേനേഭ്യോ ഗുണവേനേഭ്യം അതുപോലെ ഇഷ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മധുബർത്ത ലക്ഷണം എന്നാണ്. എന്റെ താല്പര്യം ഏതാണ്? മതപർത്ഥത്തിൽ ലക്ഷണയെ സ്വീകരിക്കുക, അതാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. എന്തായാലും മതപ്പൂടെ ഇല്ലല്ലോ, സംഗതി ഇവിടെ ഇല്ലല്ലോ. പിന്നെ ലക്ഷണയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ മതപർത്ഥ ലക്ഷണം സോമവത യജേത സോമവത യാഗേന ഇഷ്ടം ഭാവയത് എന്നൊക്കെയാണ് അവരർത്ഥം പറയുന്നത് മീമാംസയിൽ. സോമേന എന്നില്ലേ ഉള്ളൂ, സോമവത യാഗേന അതിനർത്ഥം പറയും. എന്തുകൊണ്ട്? മധുബർത്ത ലക്ഷണം. സോമശബ്ദത്തിനടുത്ത് സോമവാൻ യാഗ അവരുടെ ഇത്. ഗുണസാമാന്യം ഗുണവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണസാമാന്യം എന്ന് പറയുന്നത് എന്താണ്? രൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഗുണമല്ലേ? ഇവിടെ നീല എന്ന് പറയുമ്പോൾ അത് ഗുണവിശേഷമാണ്. ഗുണവിശേഷം. ഗന്ധം ഇതെല്ലാം കൊണ്ട് സാമാന്യവാചകം, അതിൽ നിന്നും ഇനിയും വരത്തില്ല. എന്ന് വെച്ചാൽ രൂപവാൻ ഘടക എന്നേ പ്രയോഗിക്കാവൂ, രൂപ ഘടക എന്ന് പ്രയോഗിക്കില്ല. ഗന്ധവതീ പൃഥിവി അല്ലാതെ ഗന്ധാപൃഥിവി എന്ന് ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട്? വിധിശബ്ദ പ്രയോഗം എല്ലാത്തിനും. സുഗന്ധി പൃഥ്വി എന്ന് പറയാം. സുഗന്ധി പൃഥ്വി, അത് വിശേഷഗന്ധമായി. അപ്പൊ അത് രൂപവിശേഷ ഗന്ധവിശേഷമായി. ആ വിശേഷമായി അത് എന്താണ്? ശീതസ്പർശം, ഉഷ്ണസ്പർശം, ഉഷ്ണാശീതം, വിശേഷമായി അവിടെ പ്രയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാം.